إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله يا عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون بهمان رايا മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ അഥവാ സുന്നത്തും പാലിച്ച് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശം കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ നിയമങ്ങളും ആ നിയമങ്ങൾ ഏത് രൂപത്തിലാണ് കൊണ്ടു നടക്കേണ്ടത് എന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽക്കിന്റെയും ജീവിതം പിൻപറ്റി മാതൃക കണ്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസ കാര്യങ്ങളിൽ വന്നുപോകുന്ന വൈകല്യങ്ങൾ വളരെ നിസ്സാരമാണെങ്കിലും ഏറ്റവും ചെറുതാണെങ്കിലും നമ്മൾ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളുടെ വലിയ കൂമ്പാരത്തെ നശിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ വിഷലിപ്തമാക്കാൻ സാധിക്കുന്ന ഒരു സയനൈഡാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഒരല്പമുണ്ടായാൽ പോലും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിൽ നിന്നും മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ആ ശിർക്ക്, ശിർക്കിന്റെ നാനാ വശങ്ങളെക്കുറിച്ച് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അതൊന്നും ശിർക്കിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടതല്ല, അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ അതിന് പറ്റിയ കൗമും അഥവാ ജനസമൂഹം ഉള്ള ഒരവസ്ഥയിലാണ് ഒരു സമയത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ഏകനായ അള്ളാഹുവിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കണമെന്നും അവനോട് മാത്രമേ നേർച്ച വഴിപാടുകൾ നടത്താൻ പാടുള്ളൂ എന്നും പരിശുദ്ധ ഖുർആനിന്റെ ആധികാരിക വ്യാഖ്യാതാവായ അഷ്റഫുൽ ഖൽക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുദാവനം ചെയ്ത സഹാബികളും താബിഊ താബിഊകളായ പണ്ഡിതന്മാരും ഒക്കെ ആ രൂപത്തിൽ വിശദീകരിച്ചു തരുന്നതൊന്നും പോരാഞ്ഞിട്ട് അതൊക്കെ വേറെന്തോ തട്ടിപ്പാന്നൊക്കെ പറഞ്ഞ് ആളുകളെ തശ്വീശാക്കുന്ന വസ്വാസിൽ ഏർപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത്. മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂത ക്രിസ്തീയ സമുദായത്തില് ശിർക്ക് കടന്നുകൂടിയതുപോലെ മുസ്ലിം സമുദായത്തിലും കടന്നുകൂടുമെന്നാണ് നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ലാത്ത മനാത്ത അയ്യപ്പൻ വദ് സുവായ് തുടങ്ങിയ ആളുകളെ ഇലാഹാണെന്ന് കരുതാതെ ഒരാൾ വിളിച്ച് ഇസ്തിഗാസ ചെയ്താൽ അത് ശിർക്കാണെന്ന് ആരും അംഗീകരിക്കുകയില്ല. എന്നാൽ ഇവരുടെ ഈ സ്ഥാനത്ത് മുഹീദ്ദീൻ ഷെയ്ഖ് ബദരീങ്ങൾ എന്നിവരായാൽ പിന്നെ ശിർക്കാവണമെങ്കിൽ ഇവരെ ഇലാഹുകളാണെന്ന് കരുതിയാലേ ആകൂ എന്ന് ആളുകളിങ്ങനെ തട്ടിവിടുകയാണ്. അവര് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ വിരചിതമാക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നൊരു സവിശേഷതയുണ്ട്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിനവർ അർത്ഥം കൊടുത്തത് വളരെയധികം ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ പ്രസംഗങ്ങളിലും ഒക്കെ നമുക്ക് കേൾക്കാവുന്ന ഒരു കാര്യം, വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ആ കാര്യം കേൾക്കണം. എന്നിട്ട് അല്ലദീന യസ്തമിഉന ഖൗല വയത്തബിഉന അഹ്സനഹു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൽ നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളുടെ കൂടെ ഉൾപ്പെടുക, അവരാകുന്നു വിജയികളെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. അവർ അർത്ഥം കൊടുത്തത് ഇബാദത്ത് എന്ന വാക്കിന് അർത്ഥം കൊടുത്തത് വല്ല ഇബാദത്തു അഖ്സാ ഗായത്തുൽ ഖുദൂ ഇവ തദല്ലുലി കശാഫിലെ ഒന്നാം വാള്യത്തിലെ 49-ാമത്തെ പേജിലെ ഉദ്ധരണിയാണ് അവർ കൊടുത്തത്. വേറൊരു ഉദ്ധരണി അവർ കൊടുത്തത് വല്ല ഇബാദത്തു അഖ്സാ ഗായത്തു തദല്ലുലി വൽ ഖുദൂരി തഫ്സീർ അബി ദാവൂദിൽ അബു സുഊദിലെ തഫ്സീർ അബു സുഊദിലെ ഉദ്ധരണിയും അവർ കൊടുത്തിട്ടുണ്ട്. ഒന്നാം വാള്യം 13-ാമത്തെ പേജ്. വേറൊരു ഉദ്ധരണി അവർ കൊടുക്കുന്നത് സാധാരണ പ്രസംഗത്തിന് പറയാറുള്ളതും വഹിയ അഖ്സാ ഗായത്തുൽ ഖുദൂ ഇവ തദല്ലുലി, ബൈലാവിയിൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, തഫ്സീറു നസഫിയിൽ പറഞ്ഞതും അങ്ങനെ തന്നെ. കുറേ ഉദ്ധരണികൾ അവരുടെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ പ്രസംഗങ്ങളിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. എന്താ അതിന്റെ അർത്ഥം? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൽ ഇബാദത്തു അഖ്സാ ഗായത്തുൽ ഖുദൂ ഇവ തദല്ലുലി, എല്ലാ വാചകങ്ങളും ഒരേ വാചകം തന്നെയാണ്. അല്ലാഹ് അഥവാ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിക്കലാകുന്നു ഇബാദത്ത് എന്നാണ് അവരുടെ ഗ്രന്ഥങ്ങളിലും കാസറ്റുകളിലും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഈ സംഗതി അഥവാ അങ്ങേയറ്റത്തെ താഴ്മ ഇബാദത്താവണമെങ്കിൽ ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്ന് ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രസംഗങ്ങളിൽ കേൾക്കണം, ഒരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണണം, അതും കാണാൻ സാധ്യമല്ല. ആകെ ഇബാദത്തിന് അർത്ഥം കൊടുത്ത ഈ രൂപത്തിലാണ് അവർ സാധാരണ പറയുക. ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ട് മുഹീദീശനോട് പ്രാർത്ഥിച്ചാലേ എന്താവൂ, ശിർക്കാവൂ എന്നാണ് അവർ പറയാറുള്ളത്. അങ്ങനെ ഒരു നിബന്ധന, അങ്ങനെ ഒരു പണ്ഡിതൻ പറഞ്ഞതായിട്ട് ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഉദ്ധരണി അവർ കൊടുക്കാൻ കഴിയൂല. ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് സാധാരണ പറഞ്ഞു വരാറുള്ളതാ ഈ ഇബാദത്ത് എന്ന ഉദ്ധരണി അവിടെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ട് തടി ഊരലാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോ ഗുരുവായൂരപ്പന്, കൃഷ്ണൻ, ഈസാ നബി, മഹാന്മാരുടെ ഖബറുകള് എന്നിവയ്ക്ക് കാണിക്കുന്ന കീഴ്വണക്കം എന്നിവയ്ക്ക് ഇബാദത്ത് എന്ന് പറയുകയില്ല എന്ന് ബൈലാവി പറഞ്ഞു എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഖുത്ബയിൽ ഞാനത് ആ വിഷയം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പണ്ഡിതന്മാരുടെ ഉദ്ധരണിയൊക്കെ അവിടെ ഇരിക്കട്ടെ, പരമമായ വണക്കം, പരമമായ കീഴൊതുങ്ങല് അല്ലെ, ഇതൊക്കെ പണ്ഡിതന്മാര് പറഞ്ഞ ഉദ്ധരണിയാണല്ലോ. എന്നാൽ ഈ ഇബാദത്ത് എന്ന് പറയുന്ന ഉദ്ധരണിക്ക് വിഷയത്തിന് മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉദ്ധരണി എന്താ? അതാണല്ലോ നമ്മൾക്ക് ഏറ്റവും അവസാനവും ആത്യന്തികവുമായും ചിന്തിക്കേണ്ടുന്ന രംഗം. അനിൻ നുഅ്മാൻ ഇബ്നു ബശീരിൻ റളിയല്ലാഹു അൻഹു, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. ഖാല അദ്ദേഹം പറയുകയാണ്, قال رسول الله صلى الله عليه وسلم അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അന്ന ദുആ ഹുവൽ ഇബാദ ثم قرأ وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്താണ് ദുആ എന്ന് പറഞ്ഞാൽ അന്ന ദുആ ഹുവൽ ഇബാദതു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് റസൂലുള്ള പറഞ്ഞു സുമ്മ ഖറഅ ഈ സംഭവം സഹാബത്തിന് വിവരിച്ചു കൊടുത്തിട്ട് റസൂലുള്ള തന്നെ ഓതുകയാണ് വഖാല റബ്ബുക്കും പടച്ചതമ്പുരാന്റെ ആയത്താ ഓതുന്നത് വഖാല റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു എന്താണ് പറഞ്ഞത് ഉദൂനീ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നിങ്ങൾ എന്നോട് എന്ത് കാര്യം ചോദിച്ചാലും ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് എന്നിട്ട് പടച്ചവൻ പറയുന്നത് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതീ എന്നെ ആരാധിക്കുന്ന എന്നെ ഇബാദത്ത് എടുക്കുന്ന ആ കാര്യത്തെ സംബന്ധിച്ച് ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ ആ ഇബാദത്ത് എന്ന പ്രാർത്ഥനയിൽ ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ തീർച്ചയായും അത്തരം ആളുകൾ നരകാഗ്നിയിൽ പ്രവേശിക്കുന്നതാണ് കടന്നെരിയുന്നതാണ് ഈ ആയത്താണ് റസൂലുള്ള അവിടെ ഓതിയത് ദുആ എന്നതിനെ റസൂലുള്ള ആരാധന എന്ന പട്ടികയിലാണ് സഹോദരങ്ങളെ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മൾക്കൊരു ചോദ്യം ഈ സംഭവം തുഹഫത്തുൽ അഹ്മദിയിൽ പറയുന്നുണ്ട് റവാഹ് അഹമ്മദ് അബൂദാവൂദ് നസായി ഇബ്നു മാജ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ സിഹാഹു സിത്തയിലെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്തത് തുഹഫത്തുൽ അഹ്മദിയ എന്ന സുന്നികളെല്ലാവരും എല്ലാ പള്ളി ദർസുകളിലും ഓതിക്കുന്ന കിതാബുകളിൽ തന്നെ കാണാവുന്ന കാഴ്ചയാണ് പക്ഷെ എന്തുകൊണ്ടത് സമൂഹത്തിനോട് പറയുന്നില്ല പലതും അവർക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം അത് മാത്രമാണ് അത് തിരി മിമ്പറത്ത് തുറന്നു പറയാതെ കഴിയില്ല നോക്കൂ നിങ്ങള് ഇബ്നു കസീർ റഹിമഹുള്ള ഈ സംഭവത്തെ അദ്ദേഹത്തിന്റെ തഫ്സീറിലെ 4-ാം വാള്യം 85-ാമത്തെ പേജിലും ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ റിപ്പോർട്ട് അന്ന ദുആ പ്രാർത്ഥന ആ പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത് ആരാധന എന്ന് പറഞ്ഞാൽ അപ്പൊ ഏത് തരം പ്രാർത്ഥനയാണ് ഇബാദത്താവുന്നത് നമ്മൾക്കൊക്കെ ഒരു സംശയമുണ്ട് പ്രാർത്ഥനയാവുന്ന ഇബാദത്ത് ഇവയിൽ ഉൾപ്പെടണം അപ്പൊ അത് മനസ്സിലായി നമസ്കാരം ഹജ്ജ് സകാത്ത് ഇവയെല്ലാം ഇബാദത്തല്ലേ ആ ഇബാദത്താണ് പിന്നെ എപ്പോഴാണ് ഇതൊക്കെ ഇബാദത്താവുന്നത് നമസ്കാരവും ഹജ്ജും അതുപോലെ തന്നെ സകാത്തും ഒക്കെ ഇബാദത്താവുന്നത് എപ്പോഴാ ഇതിലെന്തുണ്ട് പ്രാർത്ഥന ഉണ്ടാവുമ്പോ അപ്പൊ സംശയം സകാത്തിൽ എങ്ങനെയാ പ്രാർത്ഥന ഉണ്ടാവുക സക്കാത്തിന്റെ ഒന്നാം സക്കാത്ത് ശരിയാവണമെങ്കിൽ തന്നെ നിയത്ത് ശരിയാവണം നിയത്തിലെന്താ അള്ളാഹുവേ നിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ നിസാബത്തിൽ ഞാൻ ഇതാ കൊടുക്കുന്നു എന്ന് ഒരു മനുഷ്യൻ നിയത്ത് വെച്ച് കൊടുത്താലേ എന്ത് വീടൂ സക്കാത്ത് വീടൂ സക്കാത്ത് വീടാൻ പോലും എന്ത് വേണം പ്രാർത്ഥന വേണം ആ പ്രാർത്ഥന ആ നിയത്ത് കൂട്ടരെ മനസ്സിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിയത്ത് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ സക്കാത്ത് പോലും ശരിയാവുകയുള്ളൂ ഇനി ഒരു മനുഷ്യൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയാണ് അവന്റെ മനസ്സിലെന്താ ആൾക്കാരുടെ മുമ്പിൽ ഒരു ചമ്മവും ചെയ്യരുത് ജനങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താ പറയാ എന്ന് വിചാരിച്ചിട്ട് മാതാപിതാക്കൾക്ക് കാര്യങ്ങൾ ചെയ്താലോലും കിട്ടുമോന് ഒന്നും കിട്ടൂല കാരണം എന്താ അല്ലാഹുവേ നിന്റെ റസൂലുള്ളാഹ് എന്ന ആയത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിന്റെ ഗൗരവം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മാതാപിതാക്കൾക്ക് അങ്ങനെ നന്മ ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലെത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ മാതാപിതാക്കൾക്ക് നന്മ നടത്തിയാൽ ഗുണങ്ങൾ ചെയ്താൽ എന്താ ഗുണം അവൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവനായി കാരണം എന്താ അതിൽ പോലും റബ്ബിന് മാത്രം ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട് അപ്പൊ പ്രാർത്ഥനയുള്ളത് മാത്രമേ എന്താവുകയുള്ളൂ ഇബാദത്തായി മാറുകയുള്ളൂ ഇബാദത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും ഏതരം പ്രാർത്ഥന ആ പ്രാർത്ഥന നമ്മൾ ആലോചിച്ച് നോക്കണം ഖുർആൻ പറഞ്ഞത് ഞാൻ ഓതി വെച്ച ആയത്താണ് ഈ ഖുതുബയുടെ തുടക്കത്തിൽ നിങ്ങൾ കേൾക്കണം തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദൂന റബ്ബഹും ഖൗഫം വതമാ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ സത്യവിശ്വാസികളായ ആളുകൾ രാത്രിയുടെ നിഷീദിയുടെ അല്ലെങ്കിൽ യാമത്തിന് അന്ത്യനാള് അന്ത്യസമയത്ത് രാത്രിയുടെ അവസാന ഭാഗത്ത് വന്നാസുനിയാമുൻ ജനങ്ങളൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നവരായിരിക്കെ സത്യവിശ്വാസികൾ എഴുന്നേൽക്കും എഴുന്നേറ്റിട്ടോ ആ എഴുന്നേൽക്കുന്ന രൂപത്തെ ഖുർആൻ വിവരിക്കുകയാണ് തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ അവരുടെ പാർശ്വഭാഗങ്ങൾ അവർ കിടക്കുന്ന പാർശ്വഭാഗങ്ങൾ കിടപ്പ് സ്ഥാനങ്ങളിൽ നിന്ന് കിടപ്പറയിൽ നിന്ന് ഉയരും അല്ലാഹനെ ഓർത്തിട്ടങ്ങ് ഉയരും യദഊന ഉയർന്നതിന് ശേഷം എന്തു ചെയ്യും യദഊന റബ്ബഹും അവരുടെ രക്ഷിതാവിനെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് ഖൗഫം വതമാ പേടിയോടുകൂടെയും അതുപോലെ തന്നെ പ്രതിഫലം ആശിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുകയാണ്. നാം നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുകയും ചെയ്യും. സത്യവിശ്വാസികളുടെ ക്വാളിഫിക്കേഷനാണ്. അപ്പൊ അവർ പറഞ്ഞത് എന്താണ്? ദുആന്റെ യഥാർത്ഥ രണ്ട് ലക്ഷ്യങ്ങൾ പരിശുദ്ധ ഖുർആൻ മഹാനായ പടച്ച തമ്പുരാൻ നമുക്കിതാ വ്യക്തമാക്കി തരുന്നു. ഖൗഫൻ, ഭയമുണ്ടാകണം, ഒരു പേടി ഉണ്ടാകണം. ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ പടച്ചവന് എന്റെ കാര്യം എന്താകും എന്നൊരു പേടി. അതുപോലെ തന്നെ തൊമാൻ, അതിയായ ആഗ്രഹമുണ്ടാകണം. ഈ രണ്ടും ഉണ്ടായിക്കൊണ്ട് ആ രൂപത്തിലൊരു പ്രാർത്ഥന, അത് അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. പ്രാർത്ഥന ഇബാദത്തിന്റെ സത്തയാകുന്നു എന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദുആഉ മുഖുൽ ഇബാദ എന്ന് പ്രസ്താവിക്കുന്ന ഒരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാല ഇബ്നുൽ അറബി അദ്ദേഹത്തിന്റെ തുഹഫ മൂന്നാം വാള്യം പേജ് 223 പറയുന്നത് കാണാം. എന്താണ് ഫഇന്നഹു മുഖുൽ ഇബാദ എന്ന് പറഞ്ഞാൽ ഫഇന്നഹു റൂഹുൽ ഇബാദ, നിശ്ചയം പ്രാർത്ഥന ഇബാദത്തിന്റെ ആത്മാവാണ്. അപ്പോ ഇബാദത്ത് ശരിയാവണമെങ്കിൽ ആത്മാവ് വേണം. ജീവനുള്ളതിനല്ലേ ആത്മാവ് ഉണ്ടാവുള്ളൂ. ആ ജീവ ശുദ്ധതാകണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥന ഏത് രൂപത്തിലാകണം? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബം വറഹബ വകാനൂ ലനാ ഖാശിഈൻ. സൂറത്തുൽ അംബിയായിലെ 90-ാമത്തെ വചനത്തിൽ പടച്ച തമ്പുരാൻ ആ സത്യവിശ്വാസികളെ കുറിച്ച് വിശദീകരിക്കുന്നത് ഇന്നഹും, തീർച്ചയായും അവർ, കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി, നന്മയുടെ വിഷയങ്ങളിൽ ധൃതി കൂട്ടുന്നവരാകുന്നു. നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൂട്ടാൻ വളരെയധികം ധൃതി വെക്കുന്ന ആൾക്കാരാകുന്നു. താമസമില്ല, ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഉടനത് ചെയ്യണം എന്ന കാര്യത്തിൽ. ഉദാഹരണം, ഞെരിയാണിക്ക് താഴെ വസ്ത്രം വരൽ ഹറാമാകുന്നു, അത് അതിന് അവന്റെ നമസ്കാരം റബ്ബ് സ്വീകരിക്കുകയില്ല, അവന്റെ അമലു സാലിഹാത്ത് അള്ളാഹു അവിടെ ഉയർത്തുകയില്ല എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? എന്റെ ഫാഷനെക്കാളും വലുത് എന്റെ ഹബീബായ, എന്റെ കരളിന്റെ കഷ്ണമായ റസൂലുള്ളയുടെ സുന്നത്താണെന്ന് മനസ്സിലാക്കി. ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്താൽ എന്താണ് അവന് പറയുക? അവൻ യുസാരിഊന ഫിൽ ഖൈറാത്തി, നന്മകളിൽ മുന്നേറുന്നവൻ എന്നാണ് അതിലർത്ഥം അല്ലെ? ധൃതി അപ്പൊ തന്നെ. സോ നോക്കൂ, നിങ്ങൾ പർദാ നിയമം അറിഞ്ഞ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബ വനിതകൾ എന്തു ചെയ്തു? അവരുടെ തട്ടം വലിച്ചു കീറി, അവരുണ്ടായിരുന്ന വലിയ നീളമുള്ള വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറി എന്തു ചെയ്തു? കള്ളിമുള്ളെടുത്തിട്ട് കുത്തി അവര് മഫ്തയിട്ടിരുന്നു, നെഞ്ചിലൂടെ ഹിജാബ് ഇട്ടിരുന്നു എന്ന് നമുക്ക് കാണാം. സുഹിയ ഹദീസിൽ വന്നതല്ലേ വിഷയം? എന്തേ കാരണം? യുസാരിഊന ഫിൽ ഖൈറാത്തി, നന്മകളിൽ അതിശീഘ്രം മുന്നേറുന്നവരാകുന്നു. ഞാൻ ഉദാഹരണത്തിന് ആ അതിശീഘ്രം എന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞതിന് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയെന്ന് മാത്രം. മാത്രവുമല്ല, ഈ ആളുകൾക്കുള്ള ക്വാളിഫിക്കേഷൻ വയദഊനനാ, അള്ളാഹു പറയുകയാണ് വയദഊനനാ, അവർ നമ്മളോട് പ്രാർത്ഥിക്കും, റഗബൻ ആശയോടെ, വറഹബൻ ഭീതിയോടെ പ്രാർത്ഥിക്കും, വകാനൂലനാ ഖാശിഈൻ, നമ്മളോടവർ എന്നോടവർ വളരെ വിനയാനിതരായിരിക്കും, ഖുശൂ ഉള്ളവരായിരിക്കും. അപ്പോ പ്രാർത്ഥനയുടെ ഫലം മനസ്സിലായി, പേടിയോടുകൂടി എന്തോ കാര്യം സാധിക്കാനെന്ന വണ്ണം വളരെ ആത്മാർത്ഥതയോടുകൂടി ഒരു കാര്യം ആവശ്യപ്പെടുന്നതിനാണ് പ്രാർത്ഥന എന്ന് മനസ്സിലായി. പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞു, ഉദുഉ റബ്ബക്കും തദറുഅൻ വഖുഫ്യതൻ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ വദുഉഹു ഖൗഫൻ വതമഅ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ. ഉദുഉ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, തദറുഅൻ വളരെ വിനയത്തോടുകൂടി പ്രാർത്ഥിക്കണം. ഞാനത് ദുആനെ പറ്റി പറഞ്ഞപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ചെറിയ കുട്ടികൾ ഉപ്പയോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്, ഒരു പന്ത് വാങ്ങിത്തരണം. ആ കുട്ടി എത്രമാത്രം വാപ്പനോട് വാശി പിടിക്കും, അതേപ്രകാരം പടച്ച തമ്പുരാനോട് വാശി പിടിച്ച്, പടച്ചോനെ നീ എനിക്ക് തന്നേ പറ്റൂ, നീ എന്നോടല്ലാണ്ട് പിന്നെ ആരോടാ ഞാൻ ചോദിക്കുക പടച്ചോനെ എന്ന രൂപത്തിൽ അള്ളാഹനോട് കെഞ്ചി ചോദിച്ചു വാങ്ങണമെന്നാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ എന്ന് മനസ്സിലായതെന്ന് മുമ്പേ ഞാൻ നിങ്ങളുടെ ഈ ഖുതുബകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തില് തദറുഅൻ വിനയത്തോടുകൂടി, വഖുഫിയത്തൻ പേടിയോടുകൂടി, രഹസ്യമായ രൂപത്തില് അള്ളാഹുവിനോട് ഭക്തിയോടുകൂടി ചോദിക്കണം. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പരിധി വിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയും ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മാത്രമല്ല വദൂഹു, വീണ്ടും അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഖൗഫൻ വതമാൻ പേടിയോടെയും ആശയോടുകൂടെയും. ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, പേടിയോടെ ആശയോടെ. സഹോദരങ്ങൾ, എന്തായി പേടി? പേടി എന്ന് പറഞ്ഞാൽ നരകത്തിൽ കിടക്കുന്നുള്ള പേടിയല്ലേ നമുക്ക്? അതുപോലെ തന്നെ നമ്മുടെ ഖബർ, ബർസഖിയായ ജീവിതത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകുമെന്നുള്ള പേടിയല്ലേ? പിന്നെന്താ? പിന്നെ യൗമുൽ ഖിയാമത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ലൈസ ലില്ലുൻ ഇല്ലാ ലില്ലുഹു, അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത മഹ്ഷറ വൻസഭയിൽ നമ്മുടെ കാലുകൾ അവിടെ നിന്ന് ഉയരണം. എന്നിട്ടോ അവിടുത്തെ ഗുലുമാലുകളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാകണം. അതിനല്ലേ നമ്മളെ പേടി? കത്തിക്കാളർ നരകാഗ്നിയിൽ ശാശ്വതന്മാരാകാതിരിക്കണം, ഒരിക്കലും കയറരുത്. അതല്ലേ നമ്മളെ പേടി? ആ പേടിയാണ് സഹോദരങ്ങളെ ഈ ഖൗഫ്. ഖൗഫ് എന്ന് പറഞ്ഞാല് ആ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനത്തെ കാര്യങ്ങൾ രക്ഷപ്പെടാൻ ആരോട് ചോദിക്കാവൂ? അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ. അതുകൊണ്ടാണ് ഭയന്നും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ദുആയാണ് ഇബാദത്തിന്റെ സത്ത. ഈ ദുആ, ഈ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് കൊടുക്കാൻ പാടില്ല, അത് ശിർക്കാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ പണ്ട് ഖുറാഫി കാലഘട്ടത്തിൽ, അന്ധവിശ്വാസ കാലഘട്ടത്തിൽ അന്ധമായി ഓതി വന്ന ചില ഉദ്ധരണികൾ നമുക്ക് അറിയാം. നമ്മൾ കേൾക്കുന്നുണ്ട്, യാഊസുൽ അലമു അബ്ദുൽ ഖാദിരി സുർഹാ യാ സയ്യിദ് ഹുർനി യാ മുഹിയദീനി. കേട്ടോളൂ, യാ ഔസുൽ അലം, ഏ ഓ മഹാനായ രക്ഷകൻ അബ്ദുൽ ഖാദിർ അസുറ, ഓ അബ്ദുൽ ഖാദിർ എന്ന ഔസുൽ അലം അവർഗളെ, അതിശീഘ്രം എന്റെ വിളിക്കങ്ങ് ഉത്തരം നൽകണമേ. യാ സയ്യിദ് ഹുർനി യാ മുഹിയദീൻ, അതിശീഘ്രം എന്റെ വിളിക്ക് നീ ഉത്തരം നൽകണമേ. നമ്മളെന്താ ആശയാണ്? നമ്മളെ സ്വഭാവം, ഞങ്ങളെ ദുആ, നമ്മുടെ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്ന് നമ്മൾ ഏറ്റവും വലിയ അഭിലാഷമാണ്. ആ ആശ ആർക്കാ കൊടുത്തത്? ഇവിടെ മൊയ്തീ ഷെയ്ഖാ കൊടുത്തത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഖൗഫ്, ഭയം. ആ ഭയം എവിടെയാ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെ? ആ വരി എന്താണ് നോക്കൂ നിങ്ങൾ, സുൽത്താന കുല്ലി വലിയൻ മുഹിയദീനി. ഔലിയാക്കളുടെയും മഹാരാജാവായ മുഹിയദ്ദീൻ എന്നവരെ നാശകരമായ ലവാ എന്ന നരകത്തിൽ നിന്ന്, ശ്രദ്ധിച്ചോ, ലവാ എന്ന നരകത്തിൽ നിന്ന് എന്റെ ഹൃദയത്തെ, എന്റെ ശരീരത്തെ താങ്കൾ രക്ഷപ്പെടുത്തേണമേ. ഈ അർത്ഥം കൊടുത്തത് നമ്മളല്ല, ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഈ അർത്ഥം കൊടുത്തത് നമ്മളല്ല, കുത്തുബിയത്ത് പരിഭാഷയും വ്യാഖ്യാനവും എന്ന് പറഞ്ഞൊരു പുസ്തകം അവരിറക്കിയിട്ടുണ്ട്. അത് 62-ാമത്തെ പേജിലാണ് ഈ സംഭവം രണ്ടും കൊടുത്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ അടുത്തു നിന്നും അതിശീഘ്രം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഉത്തരം കിട്ടണമെന്ന് നമ്മൾ ആശയാണ്. അതുപോലെ തന്നെ ലത എന്ന് പറയുന്ന കത്തിക്കാളുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടല് ഏറ്റവും വലിയ ഖൗഫാണ്, പേടിയാണ്. ആ പേടിയും ഖൗഫും ആരോടാ കൊടുത്തത്? മൺമറഞ്ഞു പോയ മഹാനായ മുഹിയദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ളയോട്. മുഹിയദ്ദീൻ ഷെയ്ഖ് ഇത് അറിഞ്ഞോ ഇല്ല? ഏതോ വിവരമില്ലാത്ത ഏതോ ഒരാൾ എഴുതി വെച്ചതാണ് സഹോദരങ്ങളെ. മുഹിയദ്ദീൻ ഷെയ്ഖ് എഴുതിയോ? മുഹിയദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഫുത്തൂഹുൽ ഗൈബ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ശരിയായ തൗഹീദ് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു മുഹിയദ്ദീൻ ഷെയ്ഖിനെ പിടിക്കൂല. മറിച്ചോ, മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ എഴുതി വെച്ച ആളുകളെയും അതുപോലെ തന്നെ അത് പിൻപറ്റിയവരെയുമാണ് പിടിക്കുക. മുഹിയദ്ദീൻ ഷെയ്ഖ് എന്താ പറഞ്ഞത്? യാ ഗുലാം, ചിലടത്ത് യാ ബുനയ്യ, പ്രിയപ്പെട്ട മോനെ, ഇദസ്താന്ത ഫസ്തഇൻ ബില്ലാ, നിനക്കത് സഹായം ചോദിക്കാറുണ്ടെങ്കിലും റബ്ബിനോട് മാത്രമേ ചോദിക്കാവൂ. ഇദസ്താദിത ഫസ്തഇദ് ബില്ലാ, നിനക്കെന്തെങ്കിലും സഹായം, നിനക്കെന്തെങ്കിലും കാവൽ ചോദിക്കാനുണ്ടെങ്കിൽ അല്ലാഹുവിനോട് മാത്രമേ നീ കാവൽ ചോദിക്കാവൂ എന്ന് അദ്ദേഹത്തിന്റെ മിക്ക ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഹിയദ്ദീൻ ഷെയ്ഖ് ഉത്തരവാദിയല്ല. കൂട്ടരെ, നമ്മൾ മനസ്സിലാക്കണം, ഖൗഫും തമവും ഇപ്പൊ എവിടെയാ? ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എത്തിപ്പോയി. അതുകൊണ്ടാണ് അത്തരം പ്രാർത്ഥനകൾ അല്ലാഹുവിനോട് മാത്രമേ നടത്താവൂ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, വിളിക്കുത്തരം നൽകാൻ ഏത് നിലത്തുനിന്നും വിളിച്ചാലും, അതുപോലെ തന്നെ മൊബൈൽ ഇല്ലാതെ, അതുപോലെ തന്നെ പല രൂപത്തിലും വിളിച്ചാലും എത്താൻ സാധ്യമായത് പടച്ച തമ്പുരാൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രൂപത്തിലുള്ള പ്രാർത്ഥന അല്ലാഹുവിന് മാത്രമേ നൽകാവൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ചു നോക്കുന്നുണ്ട്, കപട വിശ്വാസികളെ ഭയക്കണം. അപ്പൊ നമ്മൾ ഭയക്കുന്നില്ലേ പലരെയും? ഭയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അപ്പൊ നമ്മൾ കപട വിശ്വാസികളെ ഭയക്കുന്നില്ലേ? എന്നാലോ ഇസ്ലാമിന്റെ ശത്രുക്കളെ നമ്മൾ ഭയപ്പെടുന്നില്ലേ? അതുപോലെ തന്നെ ഖുർആൻ കൽപ്പിച്ചതാണ് ഇസ്ലാമിന്റെ ശത്രുക്കളെ ഭയപ്പെടണം, കപട വിശ്വാസികളെ ഭയപ്പെടണം അല്ലെ? പിന്നെയോ സർപ്പം, ഒന്നാന്തര രാജവെമ്പാല ഇങ്ങനെ വരികയാണ്, രാജവെമ്പാലനെ ഭയപ്പെടണ്ടേ? ഭയപ്പെടണം. അതുപോലെ തന്നെ ഉപദ്രവജീവികളെ ഭയപ്പെടണ്ടേ? ഭയപ്പെടണം. രോഗങ്ങളെ ഭയപ്പെടണ്ടേ? ഭയപ്പെടണം. മാറാവ്യാധികളെ ഭയപ്പെടണ്ടേ? ഭയപ്പെടണം. റസൂലുള്ളാഹി എന്ന് സിംഹത്തിന് ഓടി ഒളിക്കുന്ന പോലെ ഓടി ഒളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഷ്ഠരോഗത്തെ. അപ്പൊ അത്രമാത്രം ഭയപ്പെടേണ്ട. അപ്പൊ ഭയപ്പെടുത്ത മുഴുവൻ ശിർക്ക് ആരാധനയാവുമോ? ഭയപ്പെട്ടാൽ അത് ശിർക്കായി മാറുമോ? അല്ല കൂട്ടരെ. എങ്ങനെയാണ് ആ ഭയപ്പാട്? നാം പലരിൽ നിന്നും പ്രതിഫലം വാങ്ങുന്നു, ശിർക്കാണോ? ഒരിക്കലും അത് ശിർക്കല്ലല്ലോ. പ്രതിഫലം വാങ്ങിയ ശിർക്ക അല്ല. എന്തേ പ്രശ്നം? ആ ആ ഭാഗമാണ് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബി. സൂറത്തുൽ മായിദയിലെ 94-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹുവിനെ അദൃശ്യമായ നിലയിൽ, ശ്രദ്ധിക്കണം, അല്ലാഹുവിനെ അദൃശ്യമായ നിലയിൽ ആരാണ് ഭയപ്പെടുന്നതെന്ന് അവർ അറിയുവാൻ വേണ്ടി. പഠിച്ചവനെ ഭയപ്പെടേണ്ടത് എങ്ങനെയാ? അദൃശ്യമായ രൂപത്തിൽ. അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടുന്നുകൊണ്ടാണ് ഈമാൻ എന്ന് പറയുന്നത് അല്ലെ? ഒരു കാര്യം വിശ്വസിക്കുന്നതിന് എന്താ പറയാ, ഈമാൻ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുക, കാണുന്നില്ല, അതിന് വിശ്വസിക്കുന്ന ഈമാൻ. അതുപോലെ തന്നെയാണ് അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടണമെന്നാ ഖുർആൻ പറയുന്നത്. മാത്രവുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞെടുത്ത് പ്രസ്താവിച്ച ഉടനെ തന്നെ അവനെ മാത്രം ഭയപ്പെടുക എന്ന് നിർദ്ദേശിക്കുന്നത് കാണാം. പിന്നെയോ, അപ്പൊ ഇതൊക്കെ അദൃശ്യ രീതിയിലുള്ള ഭയമാണ്. അല്ലാ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. കാണാത്ത രക്ഷിതാവിനെ കുറിച്ചുള്ള ഭയം, ആ ഭയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി. സൂറത്തുൽ അംബിയായിൽ 49-ാമത്തെ വചനത്തിൽ കാണാം, എന്താണ്? അവർ അദൃശ്യമായ രൂപത്തിൽ അല്ലാഹുവിനെ, അവരുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരാകുന്നു. അപ്പൊ അദൃശ്യമായ രൂപത്തിലുള്ള ഭയം അല്ലേ? കാതങ്ങൾക്കകലെ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കകലെ കിടക്കുന്ന ബഗ്ദാദിൽ മണ്ണുമറഞ്ഞു പോയ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള, അദ്ദേഹത്തിനെ നമ്മൾ ഇവിടെ നിന്ന് മലയാളിയായ ഒരുവൻ വിളിക്കുകയാണ്, അല്ലെങ്കിൽ പല പല ഭാഷകളിലുള്ള ആളുകൾ വിളിക്കുകയാണ്, നമ്മുടെ ഭാഷകളെല്ലാം മനസ്സിലാക്കി കൃത്യമായ ഉത്തരം നൽകാൻ മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിവുണ്ട് എന്ന്, സഹോദരങ്ങളെ അതുപോലെ ഔലിയാക്കന്മാർക്ക് കഴിവുണ്ടെന്ന്, പോട്ടെ, അമ്പിയാക്കന്മാർക്ക് തന്നെ കഴിവുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം എന്താ, സാധിക്കാത്തൊരു കാര്യം വെറുതെ ഇങ്ങനെ വായ വർത്താനമായി പറയാണ്. അപ്പൊ എന്താ സംഭവം? അദൃശ്യമായ രൂപത്തില് മുഹീദ്ദീൻ ഷെയ്ഖ് നമുക്ക് എന്തെങ്കിലും ഉപദ്രവമോ അല്ലെങ്കിൽ ഉപകാരം ചെയ്യുമോ എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി മാറും. കാരണം എന്താ, മുഹീദ്ദീൻ ഷെയ്ഖിനല്ല ഒരാൾക്കും അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുനല്ലാതെ ഒരാൾക്കും സഹായിക്കാൻ സാധ്യമല്ല. നോക്കൂ നിങ്ങള്, പല ആളുകളും ഇപ്പോ ശിർക്കിന്റെ വേറൊരു രൂപത്തിലാണ് ആളുകൾ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാല്, ചില ആളുകള് തമീമത്ത് കെട്ടും, ഏയ് വള, അതുപോലെ തന്നെ മോതിരം, കല്ല് വെച്ച മോതിരം. ആ കല്ല് എന്താ, സാധാരണ കല്ലല്ല, അത് മന്ദിരിച്ച മോതിരാണ്. അതുപോലെ തന്നെ പ്രത്യേക ചരട്, പ്രത്യേക വള, ഇതൊക്കെ കെട്ടിയാൽ എന്താ സംഭവം? സഹോദരന്മാരെ ശിർക്കാണ്. എന്ത് ശിർക്കെന്നാവുന്ന എങ്ങനെയാ മനസ്സിലാക്കുന്ന ഒരു വിഷയമുണ്ട്. അവന്റെ നിയ്യത്ത് കൊണ്ടാണ് ശിർക്കാവുക. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻ അബീ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, പറയുന്നതായി ഞാൻ കേട്ടു. എന്താ സംഭവം? ഇന്ന റുഖാ വത്തമായിമ വത്തൗലത ശിർക്കുൻ. മന്ത്രങ്ങളും, ഏത് മന്ത്രങ്ങൾ? റസൂലുള്ള പഠിപ്പിച്ച മന്ത്ര, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഉപദ്രവകാരികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ള മൂന്ന് വട്ടം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ് ഒന്നാം തരം പ്രാർത്ഥന. ശിർക്കാ അല്ല ആ പ്രാർത്ഥനയല്ല കൂട്ടരെ, അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായ മനുഷ്യന്റെ അടുക്കൽ വന്ന് അല്ലാഹുമ്മ റബ്ബന്നാസ് യദ്ഹി ബിൽ ബഅസ ഇശ്വി അന്ത ഷാഫില ഷിഫാനില്ലാ ഷിഫാഉക ഷിഫാ ലാ യുഗാദിറു സഖമ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേദനയുള്ള ഭാഗത്ത് റസൂലുള്ള കൈവച്ചുകൊണ്ട് സമ്മില്ലാ കുൽ പറയുക, സമ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് മൂന്ന് വട്ടം പറയണം, ഔദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്രത്തിക എന്ന് പറഞ്ഞിട്ട് ഏഴ് പ്രാവശ്യവും പറയണം എന്ന് പറഞ്ഞ് റസൂലുള്ള കൈവച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ആ മന്ത്രങ്ങളാണോ ഇവിടെ ഉദ്ദേശിച്ചതല്ല. റസൂലുള്ള പഠിപ്പിക്കാത്ത മന്ത്രങ്ങള്, ഷിർക്കിന്റെ മന്ത്രങ്ങള്, അതുപോലെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പ്രയാസങ്ങൾ നീക്കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന വളകള്, ചില ആളുകൾ ഈ സംഭവം മനസ്സ് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതറിയോ, ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ആ വളയെ നശിപ്പിക്കാൻ ഒരു പേടി, ഷിർക്കുന്നൊക്കെ അകന്ന് എല്ലാം അകന്ന് തെറ്റാന്ന് പരിപൂർണ ബോധ്യമായി റസൂലുള്ള തൗലത്ത് ധരിക്കരുത് മറ്റേ ധരിക്കരുത് എല്ലാം പറഞ്ഞിട്ടുണ്ട് റസൂലുള്ള മനസ്സിലായി, എന്നാലും ആ വള നശിപ്പിക്കാനൊരു പേടി, വല്ലാത്തൊരു പേടി. അതുപോലെ തന്നെ ഈ ഉറുക്ക് അന്ന് എടുത്തു കളയാൻ ഒരു പേടി. എന്താ സംഭവം? അവന്റെ ഈമാൻ ഉറച്ചിട്ടില്ല എന്നർത്ഥം. ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുല് ചെയ്യുകയാണെങ്കിൽ അല്ലാ മാത്രം മതി അവര്. ആ തവക്കുൽ എത്തിയിട്ടില്ല, തവക്കുൽ എത്തായിരുന്ന എന്താ പ്രശ്നം? ഈമാൻ പൂർത്തിയാവൂല, ഈമാൻ പൂർത്തിയാവായിരുന്ന എന്താ പ്രശ്നം? നരകത്തിൽ നിന്ന് മോചിതരാവാൻ ആയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് കൂട്ടരെ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നശിപ്പിക്കുക തന്നെ വേണം, നശിപ്പിക്കുക തന്നെ വേണം. അത് പേടിയാണ്, എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ള പേടി അല്ലെ? പണ്ടങ്ങാനും ഖുറാഫി കാലത്ത് കൊണ്ടുവന്ന തകിടുണ്ടാവും വീട്ടിൽ ഞാൻ തൂക്കിയിട്ടുണ്ടാവും, അതിനകത്തൊന്നും ഉണ്ടാവില്ല, ഒരു കുപ്പിയിൽ അടച്ചിട്ട് കുറെ ഒരു തകിടും കുറെ എഴുത്തുമൊക്കെയാണ്. അപ്പൊ അതെടുത്ത് നശിപ്പിച്ചാൽ ഒരു പേടി, മുപ്പർക്ക് നശിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ പേടി. എന്താ സംഭവം? അള്ളാഹുവിന്റെ വേറെ ഏതോ അദൃശ്യമായ രൂപത്തിൽ നിന്ന് ഭയപ്പെടും, ഒരു പേടി, ഒരു ഭയം, എന്തെങ്കിലും സംഭവിക്കും, എന്തൊരു ഗുരുമാര് സംഭവിക്കുന്നുള്ള പേടി. എന്നാൽ ആ ഗുരുമാര് സംഭവിക്കും ആർക്ക്? വമൈ അയഷു അൻ ദിക്രി റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ ദിക്രിൽ നിന്ന്, ഉപദേശങ്ങളിൽ നിന്നും ആരെങ്കിലും കണ്ടില്ല എന്ന് പറഞ്ഞ് അന്ധത നടിച്ചാൽ, നുഖയ്യിദു ലഹു ശൈത്താനൻ, അള്ളാഹു അവനൊരു പിശാചിനെ ഏർപ്പാടാക്കി കൊടുക്കും. ഫഇന്നഹു ലഹു ഖരീൻ, ഈ പിശാചി എപ്പോഴും അവന് കൂട്ടാളിയായിരിക്കും. അമ്മതേ, നീ ചെയ്യരുത് കേട്ടോ, ചെയ്താ പ്രശ്നവും സംഭവമൊക്കെ നീ പറയുന്ന ശരിയെങ്കിലും, പക്ഷെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇന്ന ഇന്ന പ്രശ്നം ഉണ്ടാവുകേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും ആരെ? പിശാജ്. സത്യം മനസ്സിലാക്കിയാൽ ഉടൻ മാറണം സഹോദരങ്ങളെ. ഇതിനൊരു ചുക്കുമില്ല എന്ന് മനസ്സിലാക്കിയത് വലിച്ചെറിയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. അവിടെയാണ്, അതിന്റെ പേരാണ് ഈമാൻ. നോക്കൂ നിങ്ങള്, ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കല്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പിച്ചളയുടെ വളയെ ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, പിച്ചളയുടെ വള, ഒരു പിച്ചളന്റെ വള. ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടാവും ഈ സ്റ്റീലിന്റെ വളയൊക്കെ ധരിച്ചിരുത്തുന്നുണ്ട്. എന്തിനാ അതിന്റെ ഉദ്ദേശം ഒക്കെ അറിയില്ല. ഉദ്ദേശം ശിർക്കാണെങ്കിൽ കാര്യം പോക്കാണ്. അതേസമയം ഒരു ഇടി എന്തെങ്കിലും ഉപകാരത്തിനൊക്കെ ആണെങ്കിൽ തിരക്കേടില്ല. ഇത് എന്തെങ്കിലും ഫലം കിട്ടുമെന്ന് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ അത് കെട്ടുന്നതെങ്കിൽ ശിർക്കാണ്. എന്തെങ്കിലും ശക്തി, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മറഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും ഗുണം കിട്ടും എന്ന് വിചാരിച്ച് കിട്ടുപോയാൽ ശിർക്കാ കൂട്ടരെ. കാരണം എന്താണെന്ന് അറിയുമോ? റസൂലുള്ളയുടെ സമീപത്ത് ഒരു മനുഷ്യൻ പിച്ചളയുടെ വളയും ധരിച്ചിങ്ങനെ വരിക. അപ്പോ എന്തിനോടോ നീ ധരിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ പറയണം, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സ്വഹീഹ് ഹദീസ്. ആ മനുഷ്യൻ പറയുകയാണ്, ദുർബലത എന്ന രോഗത്തിന് ഉള്ളതാണ്. ഏയ്, എനിക്ക് ശക്തിയില്ല നബി, അപ്പൊ എനിക്ക് ഇതിട്ടാൽ ഭയങ്കര ശക്തി കൂടും, ഇത് എന്റെ വിശ്വാസമാണ്. ആ മോതിരമൊക്കെ എടുത്ത് നോക്കും, പല പല മന്ത്രമന്ത്ര മോതിരങ്ങൾ, പല ആഗ്രഹ സഫലീകരണത്തിന്റെ മോതിരങ്ങൾ. ആ കല്ല് ധരിച്ചാൽ പിന്നെ ഒരിക്കലും അസുഖം ഉണ്ടാവില്ല, അല്ലെ, ഉദ്ദേശിച്ച ഫലങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇതേപോലെ ഈ മനുഷ്യൻ പറയാണ്, ദുർബലത എന്ന് പറഞ്ഞൊരു ആ പ്രയാസം എനിക്കുണ്ട്, രോഗമുണ്ട്, ആ രോഗം മാറാനാണ് നബിയെ ഞാനത് ധരിച്ചതെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാന്റെ മുഖം ചുവന്നു. റസൂലുള്ള പറഞ്ഞു, വലിച്ചൂരി എറിയടാന്ന് പറഞ്ഞു റസൂലുള്ള. കയ്യിൽ നിന്ന് വലിച്ചൂരി എറിഞ്ഞോ, എന്നിട്ട് അത് നിനക്ക് ദുർബലത കൂട്ടുകയേ ഉള്ളൂ. നിങ്ങളെ എടുത്തു നോക്കൂ, ഖുറാഫാത്തിൽ മുഴുകുന്ന ആൾക്കാരെ എടുത്തു നോക്കൂ, ഓരോ ജാറത്തിലും കയറി, ഓരോ ദർഗകളിലും കയറി ഇറങ്ങി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങലെ തന്നെ അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാവും. ശ്രദ്ധിച്ചോ, നിങ്ങൾ ഒന്ന് അസുഖം മാറും, പിന്നെ അടുത്ത അസുഖം വരും, അപ്പൊ അടുത്തേക്ക് കൊണ്ടുപോകും, പിന്നെ വീണ്ടും കൊണ്ടുപോകും, കേരള കേരള കേരള തന്നെ സംഭവം. റസൂലുള്ള പറഞ്ഞതിൽ എന്തൊരു അർത്ഥമുണ്ട്? ദുർബലത കൂട്ടുകയേ ഉള്ളൂ. പട്ടും തകിടും പിഞ്ഞാണവും എന്തെല്ലാം കോലങ്ങള്, അഷ്റഫുൽ ഖൽക്ക് വലിച്ചെറിയാൻ പറഞ്ഞ വിഷയം. അത് ധരിച്ചുകൊണ്ട് മാത്രമല്ല, ആ ഹദീസിന്റെ അവസാനം കാണാം, അത് ധരിച്ചുകൊണ്ട് എങ്ങാനും നീ മരിച്ചു പോയാൽ നീ ഒരിക്കലും വിജയം പ്രാപിക്കുകയില്ല. അതൊക്കെ കെട്ടിയിട്ട് അങ്ങനെ മരിച്ചു പോയാലേ ഒരിക്കലും വിജയം പ്രാപിക്കൂല എന്നാണ്. അപ്പൊ സംഭവം, നമ്മുടെ യക്കീന്, നമ്മുടെ തവക്കുല് ആ വളയ്ക്കും അതുപോലെ തന്നെ മോതിരത്തിനും അതുപോലെ തന്നെ ഈ പിഞ്ഞ ഈ സാധനങ്ങൾ കൊടുത്താൽ നമ്മുടെ ഈമാൻ ആർക്ക് പണയം വെച്ചു? ഈ മോതിരത്തിനും അതുപോലെ തന്നെ വളയ്ക്കും ഒക്കെ പണയം വെച്ചു, സൈന്ധവ സഹോദരന്മാരെ പോലെ. അങ്ങനെ നമ്മൾ ശിർക്ക് ചെയ്തവരായി മാറും. മാത്രവുമല്ല, ആ രൂപത്തിൽ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തവരാകുന്നു എന്നാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അഹമ്മദ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൂട്ടരെ, വിശ്വാസത്തിൽ വന്നു ചേരുന്ന അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ മതി നരകത്തിൽ കിടന്ന് കണ്ണീര് കുടിക്കാൻ. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നല്ല നല്ലാതെ ഒരല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കാതെ കൃത്യമായ രൂപത്തിൽ സിറാത്ത് മുസ്തഖീമിലൂടെ പോകുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇന്നാ ലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة